അടുത്തു വരുന്ന സ്വാതി ശൂന്യഭിഷവേ സ്വാതിപ്യശ്വനു ശപ്പേത് ഗുണത്തിലാണ് വിധിച്ചത്. സാമാന്യമായി വിധിച്ചു. ഏതിൽ നിന്നും വരാം ശപ്പ്? ഏത് ഗുണത്തിൽ നിന്ന് ശപ്പ് വരാം? അപ്പോൾ ബാക്കിയുള്ള എല്ലാം പ്രവർത്തിച്ചിട്ട് അതിപ്രവർത്തിപ്പ ശപ ലുക്ക് വന്നു. അവിടെയും വന്ന് ശപ്പ്. അതാദികളിൽ നിന്ന് ശപ്പ് തന്നെ വന്നത്, പക്ഷെ അതിന് ലുക്ക് വന്നു. ജുഹോത്യാദിഭ്യ ശ്ലൂ വന്നു. കടുത്തൊരു ശപ്പ് ശ്ലൂ വന്ന് ദുത്തും. ദിവാദിഭ്യ അവിടെ ശ്യൻ വന്നു. അപവാദമായിട്ട് ഇവിടെയും സ്വാദിഭ്യ ശിനു ശപ്പിന് അപവാദമായിട്ട് ശിനു വരുന്നു. ശകാരയിത്തായി പോയി ശേഷിക്കുന്ന നു. ഈ ശിനു വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച സൂത്രമാണ്. ആ ശ്രുവഹ ശ്രുവിച്ച അവിടെ ശിനു വന്നു. അതുകൊണ്ട് അതിന്റെ പ്രക്രിയ പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല, അവിടെ പഠിച്ചതാണ്. ശൃണോതി ശൃണുത ശൃണോന്തി. ശിനു വരുമ്പോൾ മൂന്ന് സൂത്രങ്ങൾ ഏതൊക്കെയാണ്? ഹുശ്നു സാറു അതാത് എണ്ണു വരുന്നു. ലോകസ്ഥന്യദൃശ്യം മോഹോ വരുന്നു. പിന്നെ ഉദശപ്പെടുത്തിയാതെ സമയപൂർവ്വം. ഇത്രയും അറിഞ്ഞിരുന്നാൽ പിന്നെ ഇതിൽ വിശേഷിച്ചൊന്നും പഠിക്കാനില്ല, പുതിയ സൂത്രങ്ങൾ മാത്രം നോക്കിയാണ്. ഉണ്ട് ശിനു വരുന്നുണ്ടെങ്കിലും പുതിയതായിട്ടൊന്നും വരുന്നില്ല. ശൂന്യ ധാത്വദേശ സു ശിനു തി സു ഇത്യത്ര ഉപകാരസ്യ ഗുണോ നാസ്തി. കസ്മാത് ശിനു ഇത്യസ്യ സുനോതി അഭിഷവം എന്ന് പറഞ്ഞാൽ പിഴിയുക, ഇടിച്ച് ചതയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. സവനം ഇതിൽ നിന്നാണ് ഉണ്ടാകുന്ന യാഗത്തിൽ സോമരസം പിടിച്ചു പിഴിഞ്ഞെടുക്കുന്ന. വേദത്തിൽ വളരെ പ്രസിദ്ധമാണ് ഈ ധാതു. സുനോദി സൂനോ തസ് തസംഗിത്വ ഗുണോ ന സുനുത സൂനോ അന്തി ഇത്യത്ര കസ്യ സൂത്രസ്യ പ്രാപ്തി ഭവതി. കസ്യ സൂത്രസ്യ പ്രാപ്തി അജിഷ്ണു ധാതു ബ്രൂയോരി പ്രാപ്തി ഉശ്രു സർവധാതു വൈത്തിനേന എണ്ണുകൃതി സുനു അന്തി സുനുന്തി. അടുത്ത് സുനു ഷി സുനോ ഷി സുനു ധ ഇത്യത്ര ലോപസ്ഥന്യദൃശ്യ മോഹോ സിവൃത്തി സംയോ. വികല്പമായി വരുന്നു ലോപേ സതി സുനുഹ ലോഭാഭാവി സുനുഹ സുന്മഹ സുന്മഹ. അത്ര ഞിത്വാദ് ഞിത്വാദ് ഉഭയപതി ആത്മനേവതി സുനു തേ പ്രഗുണോ നാസ്തി സുനു തേ സുനു ആദ്യത്തെത്ര തസ്യവൃത്തി ഉപജാതപ്പെടുത്തി ജുഹോത്തി ശനുപ്രത്യാന്തസ്യ അസംയോപർവസ്യ വർണ്ണസ്യ എൻസ്യാത് അജാതിപ്പെടുത്തിയവർ സുൻവന്തി സുനുവന്തി അല്ല സുനുതേ സുനു ആദേ സുനു അതേ എണ്ണ സുനുതേ സുനു ദസഹസേ സുനുഷേ സുനു അതേ സുനു ദ്വേ സുനു ഏ സുന്വേ അത്ര വിഷ്ണു എണ്ണികൃതേ സുന്വേ സുനു മഹേ സുനു മഹേ ഇത്യത്ര ലോകസ്ഥോ വികൽപ്പേന ഉകാരലോകേ കൃതേ സുന്മഹേ സുനു മഹേ സുന്മഹേ സുന്മഹേ ലിട്ടി സു ആദിത്യേ സുസു സുസു സുഷു തേത്ര വൃദ്ധ ആവാദേശെ അതുപോയ സുഷാവ സുഷു അതുഹു ഇത്യത്ര ഓങ്ങികൃതേ സുഷുവതുഹു സുഷുഭുഹു സു ഇത്യസ്യ ധാതുഹു അന്നിടത്വാ വികൽപ്പേന ഇട്ട് കൃതേ സുഷു ഇട്ട് ധാ ഇത്യത്ര ഗുണയാവാദേശെ സുഷവിധ ഗുണാഭാവേ സുഷോഥ സുഷുവധു സുഷുവ സുഷാവ സുഷവ സുഷു ഇട്ടുവ അത്ര ഓങ്ങൃതേ സുഷുവിവ സുഷുവിമ ആത്മനവേദേ സുസുയേ ഷത്യേ സുഷുവേ സുഷുവാതേ സുഷുവിരേ സുഷുവിഷേ സുഷുവാധേ വിഭാഷേട്ട സുഷുവിധ്വേ സുഷുവിധ്വേ സുഷുവേ സുഷുവിവഹേ സുഷുവിമഹേ ലുടി സുഗുണം സോത സോത സോതാര സോതാര സോതാസി സോതാസ്തോതാസ്മി ആത്മനിവദേ ലോട്ടി സുനു തു ഗുണേ സുനോതു സുനു താത് സുനു താൾ സുനു അന്തു ഇത്യത്ര സുനന്തു സുനു ഹി ഇത്യത്ര ഉദശ്ച പ്രത്യാദശമിയോ സുനു സുനു സുനു താത് സുനുതം സുനുത സുനവാനി അത്ര സുനു ആനി ഇത്യത്ര സുനു ആനി ഇത്യത്ര കിം ഭവതി ഗുണം അവാദേശം സുനവാനി സുനവാവ സുനമ സുനു താം സുനു താം സുന്വാതാം ഇത്യത്ര ഉഷ്ണു സർവദാം സുന്വാതാം ഗുണം സുനവൈ സുനവ വഹൈ സുനവ മഹൈ ലങ്ങി ആ സു നൂ ട് അത്ര ഗുണേ ആ സു നൂ അസുനോദ് അസുനു താം അസുന്വൻ അസുനോഹോ അസുനു തം അസുനുത അസനു അമിത്യത്ര അസുനവം അസുനവം അസുനു വ അസുൻവ അസുനുമ അസുനുമ അതുനവതേ ആസുനു ത അത്ര അസുനുത അസുനുവാതാം അസുന്വാതാം അസുന്നത അസുനുധാഹ അസുന്വാധാം അസുനുധ്വം അസനുയീത്യത്ര ഉസ്നുഹോയണി അസുൻവി അസുനുവഹി അസുനുഹി ആത്മനിവതേ ആ രൂപദ്വയം അസുനുവഹി അസുന്വഹി അസുനുവഹി ആത്മനിവതേ വിധിലിംഗി സു നു യാ ത് സുനുയാത് സുനിയാതാം സുനിയുഹു സുനിയാഹ സുനിയാതം സുനിയാത സുനിയാ സുനിയാവ ആത്മനേവതേ സു നു സിയുട്ട് ഈ ത സുനു ഈ ത ഇത്യത്ര ഉഷ്ണു സർവദാദിഗണി സുന്നീത സുന്നീയാതാം സുന്നീരൻ സുന്നീതാഹ സുന്നീയാതാം സുന്നീധ്വം സുന്നീയ സുന്നീവഹി സുന്നീ ആശയല്ലെങ്കിൽ സു യാത് അകൽ സർവദാദിയോ ദീർഘ സുയാത് സുയാസ്തം ലുങ്ങി ആ സു സിച്ച് തീ ഇതശികാലോ അറുത്ത ഈട് ആ സു ഇത്ര സ്തു സു ധൂന്യ പരസ്മിപദേശു അഭ്യസിച്ച് ഇട്ട് സ്യാത് പരസ്മിപദേശു ആ സു ഇത്യത്ര ഇട്ടിക്കരുതേ ആ സു ഈ സിച്ച് ഈട്ട് ഇടയിട്ട് ഈ സിച്ച് ലോ സുജിവൃദ്ധി പരസ്യതേഷു സു ഇത്യസ്യ വൃദ്ധു ആവാദിശേ അസാവ് ഈത് അസാവീത് അസാവിഷ്ട അസാവിഷ്ടാം അസാവിഷു അസാവീഹി അസാവിഷ്ടം അസാവിഷ്ട അസാവിഷം അസാവിഷ അസാവിഷ അത്ര ആത്മനിവത്തെ ഇട്ടുന്ന ഗുണേ ആ സോ സുഷത്തി അസോഷ്ടാഷ്ടുത്തി അസോഷ്ട അസോഷ്ട അസോഷാതാം അസോഷത അസോഷ്ട അസോഷാ അസോഷി അസോഷി അസോഷ ലിംഗി അസോഷ്യത് അസോഷ്യതാം അസോഷ്യൻ അസോഷ്യ അസോഷ്യ അസോഷ്യ അസോഷ്യ അസോഷ്യ അസോഷ്യത ചിഞ്ഞിച്ചതിനെ ഇത് എന്നാണ്, പെറുക്കിയെടുക്കുക, ശേഖരിക്കുക. പുഷ്പം ചിനോതി, പുഷ്പം പറിച്ചെടുക്കുക, ധാന്യങ്ങൾ ശേഖരിക്കുക, ഇങ്ങനെയുള്ള അർത്ഥത്തിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഫലാനി ചിനോതി എന്ന് പറഞ്ഞാൽ തറയിൽ വീണ് കിടക്കുന്ന പഴങ്ങളും മറ്റും പറക്കിയെടുക്കുക, അവിടെയൊക്കെ ചിനോതി. ചിഞ്ഞിച്ചയനെ, പിന്നെ അഗ്നിചയനം യാഗത്തിൽ, അതെന്താണ്, ഇഷ്ടികളെ ഇങ്ങനെ അടുക്കി വെക്കുക, ചയനം ഒന്ന് ഉപയോഗിക്കും. സ്വതി പശു വന്നു ചിന്തി ചിനോതി ചിനുത്തഹ ചിന്നുന്തി ചിനോഷി ചിനുത്തഹ ചിനുത്ത ചിനോമി ചിനുവഹ ചിന്മഹ ചിനു ആത്മനിപദം ചിനുതേ ചിന്നുവാതെ ചിന്നു ചിനുഷി ചിന്നുവാതെ ചിന്നുതേ ചിനുവഹി ചിന്നു. ഞെട്ടിൽ വരുമ്പം ചി ദ്വിത്വം ചി ചി നല്ല ചി ചി നല്ല അച്ഛൻ ജനതി വൃത്തി വരുമ്പോൾ എന്ത് വരുന്നു ചി ചായ ഇവിടെ പറയുന്നു വിഭാഷ ചേഹി അഭ്യാസാത് പരസ്യ കുത്തും വാസ്യാത് സനി ലട്ടിച്ച ഇത് സന്നിലും വരും ലിട്ടിലും വരും. അപ്പോ ചീച്ച നല്ല വൃത്തി വന്നിട്ട് ചിച്ചായ കുത്തും വരുമ്പോ ചിക്കായ ചീച്ചി അതുസ് അവിടെ എന്തോരും ചീച്ചി അതുസ് എന്നുള്ളത് എണ്ണു വന്നിട്ട് ചിച്ചിയതുഹു ചിച്ചിഹു ചീച്ചി ദ അവിടെ എന്തോരും ചി എന്ന് പറയുന്ന സേട്ട് വന്നിട്ടോ ഇട്ട് വരുന്ന വശം ചിച്ച ഈത്ത ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചീത്തേ ചിച്ചീത്ത ചിച്ചി അത്തുഹു അത് അടുത്ത വർഷം ചിച്ചു ചിച്ചായ ചിച്ചയ ചിച്ചീവ ചിച്ചു കുത്തും വരുന്ന വർഷത്തിലാണെങ്കിൽ ഇതെല്ലാം മാറും ചിക്കായ ചിക്കിയത് ചിച്ചിയല്ല ചിക്കിയത് ഹു എണ്ണ വരുന്നു എങ്ങല്ല ചിക്കിഹു ചിച്ചയീത ചിച്ചയീത ആ ചിക്കയീത ചിക്കേത ചിക്കിയതുഹു ചിക്കിയ ചിച്ചായ ചിച്ചയ ചിക്കിവ ചിക്കി ഇവിടെ എണ്ണ വരുന്ന ഇയങ്ങല്ല. ആത്മനിയോഗത്തില് ചി ചി ഏ എന്ന് വരുന്നു വേഷത്തെ കുത്തും വന്നു കഴിഞ്ഞാൽ ചിച്ചി ഏ എന്നുള്ളത് എന്തുവരും സൂത്രം ഏറിനെ കാച്ചുണ്ട് ചിക്കിയെ കുത്തും വരുന്നു പക്ഷെ ചിക്കിയെ ചിക്കാതെ ചിക്കിരേ ചിക്കിഷേ ചിക്കാതെ ചിക്കിദ്വേ ചിക്കിഡ്വേ ചിക്കിയെ ചിക്കിവഹേ ചിക്കി കുത്തും വരാത്ത വർഷത്തിൽ ചിച്ചിയെ ചിച്ചാതെ ചിച്ചിരേ ചിക്കിഷേ ചിക്കാതെ ചിക്കിദ്വേ ചിക്കിയെ ചിച്ചി അടുത്ത് നൂറ്റിൽ വരുമ്പം ചേത ചേത ആത്മനിയോഗത്തിൽ ലുട്ടില് ചേഷ്യത ചി നോ തീ എന്നുള്ള എന്തായി ചിനോതു ചിനുതാ ചിനുതാം ചിന്നുന്തു പത്മനേകുത്തം ചിനുതാം ില് അച്ചിനോത് അച്ചനുത്തം അച്ചനോ അച്ചനുത്തം അച്ചനുത്ത അച്ചൻ അച്ഛനുമ അച്ഛൻ അഭിനവത്തിൽ അച്ചനുത്ത അച്ഛനുവാത്താം അച്ഛനുത്ത അച്ഛനുത്ത അച്ഛനുവാത്താം വിധിലിംഗ് ചീന്നു ചിനിയാത് നിമിത്തം ചീന്നു ഈത്ത അവിടെ എന്ത് വരുന്നു എണ്ണു വരുന്നു ചിന്നീത ആശ്രില്ലെങ്കിൽ ചി യാത് എന്നിരിക്കുന്നിടത്ത് ചിയാത് അന്യോഗത്തിൽ ചേശിഷ്ട ആ ചീ സിച്ച് ഇതസ്ഥീകാരം ആച്ചി ഇട്ട് വരുന്നില്ല എന്ത് വരുന്ന സൂത്രം സിജുവൃതി അചൈഷീത് അചൈഷീത് അചൈഷീത് അചൈഷ്ഠാം അചൈഷു അചൈഷി അചൈഷ്ടം അചൈഷ്ട അചൈഷം അചൈഷ്വ അചൈഷ ആ ചി അവിടെ എന്ത് വരുന്നു ഗുണം ഏ സൂത്രം അചേസ് അചേഷ്ട അചേഷതാം അചേഷത അചേഷ്ട അചേഷതാം അചേഷി അചേഷ്വഹി അചേഷ അടുത്ത് അചേഷ്യത് അചേഷ്യതാം അചേഷ്യൻ അചേഷ്യ അചേഷ്യതാം അചേഷ്യ അചേഷ്യ അചേഷ്യ അടുത്തു സ്ത്രീ അച്ഛാദനെ മറക്കുക സ്ത്രീനു സ്ത്രീനോതി അവിടെ എന്ത് വരുന്നു റോണ്ണാം നസ്യ നത്വം മത്സ്യം നകാരത്തിന് നകാരം വന്നിട്ട് സ്തൃണോതി സ്തൃണുത സ്തൃണ്വന്തി സ്തൃണോഷി സ്തൃണുത സ്തൃണുത സ്തൃണോമി സ്തൃണുവഹ തന്മഹ തൃണുമ തന്മ സ്തൃണുതേ റോണ്ണാം നസ്യ നത്വം മത്സ്യ സ്തൃണുതേ സ്തൃണ്വാദേ സ്തൃണ്വതേ സ്തൃണുഷേ എന്ത് വന്നവിടെ ലിട്ടിൽ വരുമ്പോ സ്ത്രീ ആണ് അവിടെ ദിത്വം വരുന്നു അഭ്യാസത്തിൽ സ്ത്രീ സ്ത്രീ അഭ്യാസ ദൂരത്ത് രപ്പരം വരുന്നു ഫലാദിശേഷം വരേണ്ടതാണ് അപ്പൊ വരുന്നു എന്ത് ശരപൂർവാഹ ഖയഹ അഭ്യാസ ശരപൂർവ ഖയഹ ശിഷ്യന്തേ അന്യേ ഹലോ ലുപ്യന്തേ. ഇവിടെ സ്ത്രീ എന്നുള്ളതാണ്, ഉരത്തിരപരം വന്ന് തരന്നിരിക്കുകയാണ്. തര് ഇവിടെ പറയുന്നു, ശരപൂർവാഖയ പറയുന്നു എന്നാണ് അഭ്യാസത്തില്. ശര് പൂർവത്തിലുള്ള ഖയ് ശേഷിക്കും എന്നാണ്. അല്ല, ആദ്യമല്ല ശേഷിക്കുന്നത്, ശര് പൂർവത്തിലുള്ള ഖയ്. ഇവിടെ സ് താര് എന്നിരിക്കുന്നു. ഇവിടെ ശര് പൂർവത്തിലുള്ള ഖയ് എന്ന് പറയുന്ന ഏതാ? താ. അത് ശേഷിക്കും. പൂർവത്തിലിരിക്കുന്ന ശരും പോവും, പിന്നീടിരിക്കുന്ന ഏതുപോവും? രേഖവും പോവും. അതാണ് ശർപൂർവാഖയ. ശരപൂർവത്തിലുള്ള ഖയ് ശേഷിക്കും. അതുകൊണ്ട് ഇവിടെ ഹലാദിയല്ല ശേഷിക്കുന്നു. ആദ്യ ഹല് ശേഷിച്ച ഏത് വരും ഇവിടെ? സകാരം. അതങ്ങനെയല്ല വരുന്നു. അപ്പൊ ശരെന്ന് പറയുമ്പോ ഏതൊക്കെ? ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അതവിടെ ഇരിക്കും, അതവിടെ ഇന്ന് പോകും. അത് ശേഷമിരിക്കുന്നിരിക്കും. ശാഷാസാക്ക് ശേഷമിരിക്കുന്നത് ഇരിക്കും. ആ കയ്യായിരിക്കണം. കയ്യായിരുന്നാലേ ഇരിക്കും, ബാക്കിയുള്ള എല്ലാം പോകും. ഇപ്പൊ ഇവിടെ ചുരുക്കത്തിൽ എന്തായി? തരു എന്നുള്ളത് ത. സ്ത്രീ നല്ലെന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. സംയോഗാതേർ ഗുണ, ഹൃദശ സംയോഗാതേർ ഗുണ. സംയോഗാതിയിലുള്ള ഹൃദന്തത്തിന് അംഗത്തിന് ഗുണം വരുന്നു. ഗുണം വന്ന ഹൃദശ സംയോഗാതേർ ഗുണ. ഹൃദന്തമാണ്, സംയോഗാദിയാണ്. ഗുണം വന്ന് തസ്തര് നിരിക്കുമ്പോ സൂത്രം വരുന്നു. അതബുദ്ധായ വൃത്തി വന്ന് തസ്താര എന്ന് വരുന്നു. തസ്താര ഇവിടെ അച്ചുതി വേണമെങ്കിലും വരാം, വന്നിട്ട് ഉപസദ്ധിക്കാം. പക്ഷെ ഇവിടെ ഇത് വരുന്ന എന്തുകൊണ്ട്? പരമായതുകൊണ്ട്. ആണെന്ന് നോക്കണം. പരമാണോ? അച്ചുതി അപേക്ഷിച്ചത് പരമാണോ? അല്ലെങ്കിൽ പിന്നെ അച്ചുതി വരാമല്ലോ. പരമാണോ? വേറെ ഒന്നുമില്ല പറയാൻ. പരമായതുകൊണ്ട് അത് വരുന്നു. അത് വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. അപ്പൊ അത് വന്നു. അടുത്തെന്ത് വരുന്നു? സമയുകാതേർ ഗുണം വന്നു. തസ്തര് ശർപൂർവ ഖയ വന്നു. അഭ്യാസത്തിൽ തകാര ശേഷിച്ചു. തസ്തര് അതസ് തസ്തരതുഹു. തസ്തര് എല്ലായിടത്തും വരുന്നു. ഉസ് തസ്തരുഹു. അടുത്ത് തസ്തര് വൃദന്ത ഈദൃ നിത്യാനിട്ട് ഇട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? ഇത് ഹൃദന്തമാണ്. അപ്പൊ തസ്തരിതാന്ന് വരത്തില്ല. പിന്നെയോ? തസ്തർദ്ധ അങ്ങനെ വരത്തുള്ളൂ, ഒറ്റ രൂപമാണ്. തസ്തരധുഹു തസ്തര തസ്താര തസ്തര തസ്തരിവ തസ്തരിമ ഇട്ട് വരുന്നു. പ്രാദ്യന്യൂരടി അടുത്ത് ഇതിൽ നിന്ന് തസ്തരേ തസ്തരാദി തസ്തരിഷേ തസ്തരാധി തസ്തരിഡ്വേ തസ്തരിദ്വേ തസ്തരേ തസ്തരി മഹേ തസ്തരി മഹ സ്ത്ര ഇട്ട് വരൂ. അനട്ട് അതുകൊണ്ട് എന്തോരും ഗുണം വന്നിട്ട് അതിനുയോഗത്തിൽ ലിറ്ററിൽ വരുമ്പോ സൂത്രം വരുന്നു ഋദ്ധനവസ്യായിട്ട് പ്രകാരം ഇട്ട് വരും. സ്തരു ഇട്ട് സ്തരിഷ്യതി സ്തരിഷ്യത സ്തരിഷ്യന്തി സ്തരിഷ്യസി സ്തരിഷ്യത സ്തരിഷ്യ സ്തരിഷ്യാമി സ്തരിഷ്യാമ ആത്മനിയോഗത്തിൽ സ്തരിഷ്യതേ തരിഷ്യതി തരിഷ്യൻ സ്തരിഷ്യസി തരിഷ്യതി തരിഷ്യ തരിഷ്യേ തരിഷ്യാമഹി. നോട്ടിൽ വരുമ്പോ സ്തൃണോതുണുതൃണുതൃണുതൃണുതൃണുതൃണവാനി ആത്മനിവേദം ഇവിടെ ആത്മനിവേദത്തിൽ സ്ത്രീണു താം സ്ത്രീണുതാം സ്ത്രീണ്വാതാം സ്ത്രീണുതാം സ്ത്രീണുഷ സ്ത്രീണ്വാതാം സ്ത്രീണധ്വം സ്ത്രീണവൈ സ്ത്രീണവാവഹൈ ലങ്ങില് അസ്ത്രോത് അസ്ത്രണുതാം അസ്ത്രണ്വൻ അസ്ത്രണോഹ അസ്ത്രണുതം അസ്ത്രണു അസ്ത്രണുവ അസ്ത്രണ്വ അസ്ത്രണുവ ആത്മനിയോഗത്തിൽ അസ്തൃണുത അസ്തൃണ്വാതാം അസ്തൃണ്വത അസ്തൃണുതാഹ അസ്തൃണ്വാതാം അസ്തൃണ്വി. അടുത്ത് ഇതിലെങ്കില് സ്തൃണു യാദ് സ്തൃണുയാദ് സ്തൃണുയാതാം സ്തൃണുയുഹു സ്തൃണുയാഹ സ്തൃണുയാതം എന്തായിരുന്നു സുണ്ണീ സുണ്ണീത സുണ്ണീയാദം സുണ്ണീരം സുണ്ണീധ സുണ്ണീയാദ സുണ്ണീധം സുണ്ണീയ സുണ്ണീന. ആശ്രലിംഗിൽ വരുമ്പം സ്ത്രീ യാസ്ത് എന്നിരിക്കുന്നിടത്ത് എന്തോരും ഗുണസ്ഥ സംയോഗാതേർ ഗുണവർത്തി സംയോഗാതേർ പ്രകാരം എന്തോരുന്നു ഗുണം വരുന്നു. ആത്മനിയോഗത്തിൽ വരുമ്പോ സ്ത്ര സിയുട്ട് സുട്ട് താ സേട്ടാണോ അനിട്ടാണോ വരുന്നു. വൃതശ്ച സംയോഗാദേഹി വൃതന്താത് സംയോഗാദേഹി പരയോഹോ ലിംഗ്സ് ചോരിട്ട് വാസ്യാത്തങ്ങി സ്ത്ര കാണും. അപ്പോ ഒന്ന് വൃതന്തമായിരിക്കണം, മറ്റൊന്ന് സംയോഗാദിയായിരിക്കണം. സ്ത്ര എന്ന് പറയുന്നത് വൃതന്തവുമാണ് സംയോഗാദിയുമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? വരുന്നു. എട്ട് വരുമ്പോ എന്ത് വരുന്നു? സ്തര് ഇട്ട് സീട്ട് സുട്ടത്ത അങ്ങനെ വരുന്നു. സ്തരിശീഷ്ട ഇതേ സൂത്രം തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. എന്താണ്? ആ അവിടെ ഋതശ്ച സംയോഗാദേഹി ഗുണ, ഇവിടെ എന്താണ്? ഋതശ്ച സംയോഗാദേഹി, ഇത്രയേ ഉള്ളൂ. അങ്ങനെ വരുന്നു. അടുത്ത് എട്ട് വാസ്യ സ്ത്രീ സീട്ട് സുട്ടുത്ത, അപ്പൊ അങ്ങനെ വരുന്നു. അവിടെ എന്താ ഗുണം വരാത്തത്? ഗുണം വരുന്നില്ല. സ്ത്രീശീഷ്ട അടുത്ത് ലുങ്ങില് പരസ്യത്തിൽ എന്ത് വരുന്നു? ആ സ്ത്രീ സിച്ച് ത് ഇത് ചികാരം ലോപിച്ചു അവിടുത്തെ തെളിയിട്ട് വന്നു. അസ്ത്ര സ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? വൃദ്ധി വന്നു. അസ്താര് എങ്ങനെ? അസ്താർ ഈട്ട് വന്നു. അസ്താർ ഷീത് സിച്ചങ്ങനെ ലോപിക്കും. അസ്താർഷീദ് അസ്താഷ്ടാം അസ്താർഷുഹു അസ്താർഷീഹി അസ്താഷ്ടം അസ്താഷ്ട അസ്താർഷുവ അസ്താർഷു. അടുത്ത് ആത്മനിയോഗത്തിൽ ഗൃതന്താ സംയോഗാദേഹേ പരിഹോ ലിക്സിച്ചോരിട്ട് വാ സ്യത്തങ്ങി. അവിടെ പറഞ്ഞു ലിംഗ്സിച്ചോഹോ, ലിംഗിനും വരും സിച്ചിനും വരും. അപ്പൊ സിച്ചിനിട്ട് വരും. ഇട്ട് വരുമ്പോ ആ സ്തര് ഇട്ട് സിച്ച് അസ്തരിഷ്ഠ. ഇവിടെ എങ്ങനെ ഗുണം വരുന്നത്? സർവത അസ്തരിഷ്ഠ അസ്തരിഷാദാം അസ്തരിഷത അസ്തരിഷ്ഠാഹ അസ്തരിഷാദ. വരാത്ത പക്ഷത്തിൽ ആസ്ത്ര സിച്ച് ത അവിടെ എന്തോരും ആസ്ത്ര സിച്ച് ത എന്നുള്ളത് ഗുണം വരൂ ഇല്ല. പിന്നെ എന്തോരും അസ്വാദങ്ക സിച്ചിന് ലോപം വരും. പിന്നെ ഗുണം എന്തുകൊണ്ട് വരുന്നില്ല? അസ്ത്ര ത ഗുണമെന്താ വരാത്തത്? ഉസ്താക്കിത്തും അസ്ത്രത അസ്തൃഷാതാം അസ്തൃഷത അസ്തൃദ്ധാഹ അസ്തൃധ്വം അസ്തൃഷി അസ്തൃഷ്വഹി അസൃഷ്മഹി. അടുത്തു വരുന്ന ഏതാണ്? ആ അസ്തരിഷ്യ അടുത്ത് വരുന്നത് ധൂഞ്ഞ് കമ്പനെ. ധൂഞ്ഞാണ് ഇത്, ഹ്രസ്വമായ ധാതുണ്ട് ധുഞ്ഞ്, അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ദീർഘമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ധൂ നോ തി, ധൂനോതി ധൂനോതെ എന്നാണ്, ധൂനുത്തെ ധൂന്വാതെ ധൂന്വതെ ധൂനുഷ് ധൂന്വാതെ. ലിട്ടിൽ വരുമ്പോ ധൂ ആണ്, ദുത്വം വന്നു ധൂ ധൂ, അഭ്യാസത്തിൽ ഹ്രസ്വം വന്നു, അഭ്യാസേ ചർച്ച വന്നു, ധൂ ധൂ നല്ലന്നിരിക്കുന്നിടത്ത്. അപ്പൊ എന്തുവരുന്നു, ദുധാവ ദുധാവ, അച്ചോഞ്ഞണതി വൃത്തി വന്നിട്ട് ആവാദേശം വന്നു, ദുധാവ ദുതുവതുഹു ദുതുഹു. ഇവിടെ ധൂ ന്യായമുണ്ട്, എന്ത് വരുന്നു, സ്വരതി സൂതി സൂയതി ധുഞ്ഞോദിതോ എളുപ്പമായിട്ടിട്ട് വരുന്നു. അപ്പൊ എന്തുവരുന്നു, ഇട്ട് വരുന്ന പക്ഷം ദുധവിധ അല്ലെങ്കിൽ ദുധോത. ഇവിടെ ഒരു സൂത്രത്തിന്റെ പ്രാപ്തി കാണിക്കുകയാണ്, ശ്രുകഹ കീതി, ശ്രിഞ്ഞ് ഏകാച്ച ഉഗന്ധാച്ച ഗിത്കിതോരിന്ന. ഇട്ടിനെ നിഷേധിക്കുന്നു ഇവിടെ, ഇട്ടിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാമകളിൽ ഗിത്ത് ഗിത്തിലിട്ടിനെ നിഷേധിക്കണം. അപ്പൊ വാമകളിലിട്ട് നിഷേധം വരേണ്ടാണ്. പക്ഷേ പറയുന്നു, പരമപി സ്വരത്യാദി വികല്പം ബാധിത്വ പുരസ്താത് പ്രഷേധകാണ്ഡാരംഭ സാമർഥ്യ അനേന നിഷേധേ പ്രാപ്തേ ക്രാതി നിയമാ നിത്യവിട്ട്. ചുരുക്കം പറഞ്ഞാൽ ഇട്ട് വന്നു ക്രാദ്യോലടി, അതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ സൂത്രത്തെ അപേക്ഷിച്ച് പരമാണെന്ത്, സ്വരതി സൂതി സൂയതി, സ്വരത്യാദി അപേക്ഷിച്ചത് പരമാണ്, ഇത് സ്വരത്യാദി അപേക്ഷിച്ചത് പരമാണ്, അതോ ഇത് പരമാണ്. പരം ഏതാണെന്ന് നോക്കണം ആദ്യം, ആണോ? ആ അപ്പോ പരമായ സ്വരത്യാദികളെ ബാധിച്ചിട്ട് പരമായതുകൊണ്ട് പുരസ്താദപവാദാനന്തരാൻ വിധിൻ ബാധന്തേനോ ഉത്തരാൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നിഷേധം വന്നു, ഏത് ശ്രീകഹ കിരി എന്ന് പറയുന്നു, പുരസ്താത് പ്രതിഷേധ കാണ്ഡാരംഭ സാമർഥ്യ, നിഷേധം പിന്നീട് വന്നാ പോരെ, വിധി വന്നിട്ട് നിഷേധം വന്നാ പോരെ. അപ്പൊ ആദ്യം തന്നെ നിഷേധം വന്നിരിക്കുന്നത് കൊണ്ട് അതിന് ബലമാണ്. സ്വരത്യാദി വികല്പമായിട്ട് ഇട്ട് വിരിക്കുകയാണ്, അതിൻ്റെക്കാൾ മുമ്പിലെ എന്ത് വന്നു, നിഷേധം വന്നുകൊണ്ട് അതിന് ബലമാണ്. അതിന് പറയുന്നത് പരമവി സ്വരത്യാദി വികല്പം ബാധിത്വാ പുരസ്താത് പ്രതിഷേധ കണ്ട ആരംഭ സാമർഥ്യാത് അനേന നിഷേധയെ പ്രാപ്തി. അപ്പൊ ഈ സൂത്രപ്രകാരം ഗിത്തിനും ഗിത്തിനും നിത്യമായിട്ട് നിഷേധം വരേണ്ടതാണ്, ഇതാദ്യമായതുകൊണ്ട്. പക്ഷേ ക്രാതി നിയമ നിത്യം പ്രാഥമിക പ്രകാരം ഇവിടെ നിത്യമായിട്ട് വരും. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കണം, ഈ ധാതു ലിട്ടിലേക്കല്ല പറയുന്നത്, ഗിത്തിലും ഗിത്തിലും വിട്ടു വരത്തില്ല. അതുകൊണ്ട് എവിടെ വരത്തില്ല? കിത്ത് വരുന്നിടത്ത് വരില്ല. അത് ശ്രദ്ധിക്കുന്നു, നിഷേധിക്കാൻ, ലിട്ടിനെ നിഷേധിക്കുന്നു. പക്ഷെ ലിട്ടിൽ വരുമ്പോഴത്തേക്ക് എന്ത് വരും? ക്രാതി നിയമപ്രകാരം വിട്ട് ക്രാദ്യന്യൂലടി സേഡ്. അപ്പൊ ഇട്ട് വന്നിട്ട് എന്ത് വരും? ദുതുവിവ ദുതുവിമ. ആത്മനിയോഗത്തിൽ ദുധുവേ അവിടെ എന്ത് വരുന്നു? ദുധുയേ എന്നിരിക്കുന്നിടത്ത് ദുതുവേ അങ്ങനെ ആ രണ്ട് രൂപം വരും. അടുത്ത് വിട്ടു വരത്തില്ലേ? സ്വരതി സൂതി സുയതി ധൂഞ്ഞൂതിതോ വാപ്രകാരം ഇട്ടു വരത്തില്ലേ? ലുട്ടില്ലല്ലേ പറയുന്നത്? ഇട്ട് വരുമ്പോ എന്ത് വരും? ധവിത പുരാത്തപക്ഷം ടോട്ടൽ വരുമ്പം ധൂ നോ തു ധൂനോ തു ധൂനുതാ ധൂനുതാം ധൂ നന്തു ധൂനു ധൂനവാനി ആത്മനിയോഗത്തിൽ ധൂ ധൂനുതാം ധൂന്വാതാം ധൂന്വതാം ധൂനുഷ് ഞങ്ങള് രണ്ട് രൂപ വീതം ആത്മനിയോഗത്തിൽ അധൂന്വാതാം അധൂന്വത അധൂനുധാഹ അധൂന്വാതാം അധൂനുധം അധൂനുവി അധൂനു വൈ ഈ രണ്ട് രൂപം. വിധിലിങ്ങനെ വരുമ്പം ധൂ ആ ആശയമില്ലെങ്കിൽ അല്ല, അതിൽ തന്നെ ആത്മനിയോഗത്തിൽ അവിടെ എന്തുവരും? എണ്ണു വന്നു കഴിഞ്ഞ് ധൂന്വീത ഇത് വിധിലിംഗ് ആശയലിംഗിന് വരുമ്പം ആശയലിംഗില് അവിടെ ധൂ ആണ്, സിയുട്ട് സുട്ട് താ, അവിടെ ഇട്ട് വരുമോ നോക്കണം. എങ്ങനെ? സ്വരതി സുതി സുയതി ധൂഞ്ഞീത്തു തോവ, ഇട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നോക്കണം. ശ്രീകഹ കീതി നിഷേധിക്കുമെന്ന് നോക്കണം. അത് സിച്ച് ഇവിടെ എത്തിയില്ല, അവിടെ എത്തിയില്ല. ശ്രീകഹ കിതി പ്രകാരം ഇട്ടിനെ നിഷേധിക്കുമെന്ന് നോക്കണം. സ്വരതി സൂതി പ്രാപ്തമാകുന്നു, പക്ഷെ ശ്രീകഹ കിതി എന്താ പറഞ്ഞത്? ഇട്ട് സ്യാത് പരസ്യമതേഷു, അല്ല ശ്രീകഹ കിതി പറഞ്ഞെന്താണ്? ഏകാച്ച ഉഗന്ധാശ്ച, ഇത് എന്താണ്? ശ്രിഞ്ഞ് ഏകാച്ചാണ്, ഉക്കന്തമാണ്. ഗിത്ത് കിത്തിന് എണ്ണു വരത്തില്ല. അപ്പൊ നോക്കേണ്ടത് ആത്മനെ ബോധത്തില് സിയുട്ട് വരുമ്പം ഗിത്തും കിത്തും, സിയുട്ട് വരുമ്പം കിത്തല്ലേ? ആ അപ്പൊ പിന്നെ എന്തുവരും? എട്ട് വരും. ഏ സൂത്രപ്രകാരം? സ്വരതി സൂതി സൂയതി ധൂഞ്ഞൂതി തോ, എട്ട് വന്നു കഴിഞ്ഞാൽ ദവിശേഷ്ട ലിംഗില് വരുമ്പോ ധു ആ ധു സിച്ച് ഇരിക്കുമ്പോ സ്തുസുധൂഞ്ഞ്പ്യ പരസ്യമുദേഷു. പരസ്യത്തിൽ ഈ സൂത്രപ്രകാരം എന്തുവരും? എട്ട് വരും. എട്ട് വരുമ്പോൾ എന്തുവരും? നിത്യം എട്ട് വരും. എട്ട് വന്നു കഴിഞ്ഞാൽ വൃദ്ധി അധാ വീത്. എട്ട് വന്നു കഴിഞ്ഞാൽ ധൂന് വൃദ്ധി വന്ന ആവാദേശം വന്നു. അധാവീത് അധാവിഷ്ഠാം അധാവിഷു അധാവീഹി ആത്മനിബോധത്തിലാണെങ്കിലോ ഇവിടെ സ്വരതി സൂതി സൂയതി പ്രകാരം വികല്പമായിട്ടിട്ട് വരും. ഇട്ട് വരുമ്പോ ആ ധോ ഇട്ട് സിച്ച് ഗുണാവാദീശം അധവിഷ്ഠ അധവിഷ്ഠ അധവിഷാദാം അധവിഷ്ഠാഹ ഇട്ട് വരാത്ത പക്ഷം അധോഷ്ഠ നമ്മുടെ പുസ്തകത്തിൽ നമ്പർ ഇട്ടിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. സ്തുസ്വ ധൂൻവേദി നിത്യമിട്ട് ശരിയാണോ? ശരിയാണോ? ശരിയാണോ? എല്ലാവർക്കും ശരിയായ പരസ്യോഗത്തിനാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്പര് മാറിപ്പോയി, അതിന്റെ മേലിടേണ്ടായിരുന്നു ആറെന്ന്. അടുത്ത് അവിടെയായിരുന്നു വേണ്ടത്. അല്ലെങ്കിൽ വരുമ്പം സ്വരജി സൂതി സുയതി ദൂഞ്ഞൂതോ ആ വികല്പമായിട്ട് വിട്ട് വരുന്നതുകൊണ്ട് രണ്ട് രൂപം വന്ന് പരസ്യയോഗത്തിലും ആത്മയോഗത്തിലും കൂടെ നാല് രൂപം. എങ്ങനെ അധവിഷ്യത അധവിഷ്യതാം കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു. ഇതുപോലെ ആയിരുന്നു എല്ലാം ആയിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. പണി ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു. സ്വാതി